ഏത് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നതിന് ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു വിഷയമുണ്ട്, വസ്തുണ്ട്. സർപ്പഭ്രാന്തിയിലാണെങ്കിലോ വസ്തു ഇല്ല, അവിടെ എന്തേ ഉള്ളൂ? ജ്ഞാനം മാത്രം. അവിടുത്തെ സർപ്പം എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചജ്ഞാനം പോലെ അത് എടുക്കാൻ പറ്റില്ല, തോന്നില്ല. സർപ്പം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ. മറ്റൊരറിവ് വന്നു, കയറെന്നുള്ള അറിവ് വന്നപ്പോ അത് പോയി. അതുകൊണ്ട് തത്വാവധാരണം എന്ന് പറയുമ്പോ തത്വനിശ്ചയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. തത്വത്തിന്റെ അബാധിതമായ നിശ്ചയം എന്ന് പറയുന്നത്, തത്വത്തിന്റെ അബാധിതമായ നിശ്ചയം എന്ന് പറയുന്നത് ഒരിക്കലും ബാധിക്കപ്പെടാത്ത നിശ്ചയം. നിശ്ചയം എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന നിശ്ചയവും വരാം, ബാധിക്കപ്പെടാത്ത നിശ്ചയവും വരാം. ഇപ്പോ സർപ്പത്തെ കാണുന്നു, രജ്ജുവിൽ സർപ്പത്തെ കാണുമ്പോൾ, രജ്ജുവിനെ സർപ്പമായി കാണുന്ന സമയത്ത് കാണുന്നവൻ ആ സമയത്ത് ഒരു നിശ്ചയമാണ്, സർപ്പം തന്നെ. അതുകൊണ്ടാണ് ഭയക്കുന്നത്, ഓടുന്നത്. അവിടെ ഒന്നുമില്ല, നമ്മുടെ ഉള്ളിലൊരു അറിവ് മാത്രമേ ഉള്ളൂവെങ്കിലും അറിയുന്നവൻ ആ സമയം എന്താണ്? ഭയമാണ്. അപ്പൊ അത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ്, അതുകൊണ്ട് ഭയക്കുന്നത്. ഇതൊക്കെ ഉള്ളതെന്നറിയുന്നു, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ളതെന്നറിയുന്നത് എന്താണ്? നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. ഇവിടുത്തെ യഥാർത്ഥ ജ്ഞാനം ഭ്രാന്തിയും രണ്ടും നിശ്ചയം തന്നെ അനുഭവിക്കുന്ന സമയത്ത്. ഇപ്പൊ സ്വപ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കാണുമ്പോൾ അതൊക്കെ നിശ്ചയമാണ്. കാണുന്നതിനെ സംബന്ധിച്ചത് ഉറപ്പായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് കാണുന്ന സമയത്തേ ഉള്ളൂ. ജാഗ്രത ജ്ഞാനം വരുമ്പോൾ അതങ്ങ് പോകുന്നു, ഉണർവിലേക്ക് വരുമ്പോൾ അത് പോകുന്നു. പക്ഷെ അതുവരെ എന്താണ്? അത് കാണുന്നവനെ സംബന്ധിച്ചത് നിശ്ചയമാണ്. ചിലപ്പോൾ സംശയം വരാം, അതൊക്കെ സംഭവിക്കാം, എന്നാലും അത് നിശ്ചയമാണ്. നിശ്ചയം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഒരാളിന് സാധാരണ രീതിയിൽ ഇത് സ്വപ്നമാണോ അല്ലയോ അങ്ങനെ അതിന് സംശയം വരില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഞാൻ പകൽ പോലെ കണ്ടാണ്. പക്ഷെ അത് സത്യമാണ്, സത്യമല്ല, സത്യമല്ല. പക്ഷെ അതുപോലെ തന്നെ ഭ്രമജ്ഞാനം. അപ്പൊ നിശ്ചയം എന്ന് പറഞ്ഞാൽ പോരാ, തത്വാവധാരണം, തത്വാവധാരണം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ എന്ത് പറയണം? അബാധിതമായ ഭ്രാന്തി സ്ഥലത്ത് സർപ്പജ്ഞാനം ബാധിച്ചു പോകുന്നു. ബാധിച്ചു പോകുക എന്ന് പറഞ്ഞാൽ കയറെന്നറിയുമ്പോൾ അത് പോയി, അത് തന്നെ ബാധിക്കുകയാണ്. കയറെന്നറിയുമ്പോൾ അവിടെ സർപ്പം ഇല്ല, ആ അറിവേ ഇല്ല, അത് പോയി, അത് ബാധിക്കപ്പെട്ടു. ബാധിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇതുവരെ ഞാൻ ഒരു നിമിഷം എനിക്ക് തോന്നിയ ഇതുവരെ ഭ്രാന്തിയായിരുന്നു, സത്യമായിരുന്നു, യഥാർത്ഥമായിരുന്നു, തോന്നണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ അത് ബാധിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ആ അതൊരറിവായതുകൊണ്ട് അതില്ലാതായി, അത് അസത്യം ഒന്നും ബോധിച്ചു. രണ്ട് സംഭവം, ഒരറിവ് മറ്റൊരറിവിനെ ബാധിക്കുന്നു, അതാണ് സംഭവിക്കുന്നത്. സർപ്പജ്ഞാനത്തെ രജ്ജുജ്ഞാനം ബാധിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നിടത്ത് എന്ത് വരുന്നു? അപ്പം ഭ്രാന്തിജ്ഞാനത്തിന് നിശ്ചയമായിരുന്നെങ്കിലും അത് ബാധിതമായ നിശ്ചയമായിരുന്നു, അബാധിതമായ നിശ്ചയം അല്ല. അവിടെ ബാധിതമായ നിശ്ചയം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. എന്താണ് രണ്ടർത്ഥം വരുന്നത്? എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് അത് അസത്യമാണെന്ന് ബോധിക്കുന്നു, മറ്റൊന്ന് എന്ന് പറഞ്ഞു നശിച്ചു പോകും. ഒന്നത് അസത്യമാണെന്ന് ബോധിക്കുന്നു, ഒന്നെന്താണ് പ്രജ്ഞാന സർപ്പജ്ഞാനത്തെ നശിപ്പിച്ചു. കാരണം അത് ജ്ഞാനമായതുകൊണ്ട്. ജ്ഞാനത്തിന് അങ്ങനെ ഒരു വഴിയുണ്ട്, ഒരു ജ്ഞാനത്തിന് വേറെ ജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു, മറ്റൊരു ജ്ഞാനം വന്നപ്പോൾ അത് പോയി. രണ്ടും കൂടെ ഒരുമിച്ചിരിക്കില്ല. കാരണം ആദ്യത്തെ അറിവുണ്ടാകുന്നതിന് കാരണം വെളിച്ചക്കുറവും ഉള്ളിലെ ഭയവും വളഞ്ഞു കുളഞ്ഞ ഒരു സാധനം പുറത്തു കിടന്ന പല കാരണങ്ങളാണ്. ഒരു കാരണമല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് അവിടെ എന്ത് വന്നത്? അവിടെ സർപ്പമെന്നൊരു തോന്നലും അത് വെളിച്ചം വന്ന് പെട്ടെന്ന് വെളിച്ചം വന്നപ്പോ പെണ്ണ് എന്ത് ചെയ്തു? കയറുന്ന അറിവുണ്ടായപ്പോ ആദ്യത്തെ അറിവ് പിന്നെ അവിടെ ഉണ്ടാ. അപ്പൊ ബാധിക്കാന്ന് വെച്ചാൽ നശിച്ചു പോയി. പിന്നെ നശിച്ചു കഴിയുമ്പോ ഒന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നു. എന്താണോ എന്താ മനസ്സിലാക്കുന്നു? അത് അസത്യമാണ്. അത് വെറും തോന്നലായിരുന്നു പറഞ്ഞാൽ അത് അസത്യമാണ്, സത്യമായിരുന്നു. ഇപ്പൊ ഉണ്ടായത് വെളിച്ചത്തിൽ കണ്ട ഈ കയറെന്താണ്? ഇത് ശരിയായ അറിവാണ്. അപ്പോ കയറിനെ കയറായി കാണുമ്പോ അയാൾക്ക് ബോധ്യം പറഞ്ഞു ഇത് ശരിയായ അറിവാണ്. അത് ശരിയായ അറിവെന്ന് ബോധിക്കുന്നു. അപ്പോ ഈ ബോധം എന്ന് പറയുന്നത് എന്താണ്? അബാധിതമായ നിശ്ചയം. ഇത് അബാധിതമായ നിശ്ചയമാണ്. കാരണം അവിടെ വെളിച്ചം വന്നു കഴിഞ്ഞു. ഇനി വെളിച്ചം വന്നു ശരിക്കും അയാൾക്ക് കാണാൻ പറ്റുന്നു, കണ്ണിന് കുഴപ്പമൊന്നുമില്ല. വെളിച്ചമാണ് മുഖ്യമായിട്ട്, കണ്ണിന് തോരാറ്. ഇത്ര സാഹചര്യങ്ങളിൽ വീണ്ടും എന്താണ് അവിടെ സർപ്പജ്ഞാനം ഉണ്ടാകത്തില്ല. ഈ സാഹചര്യം മാറുമ്പോഴാണ് എന്ത് വരുന്നത്? സർപ്പജ്ഞാനം ഉണ്ടാകും. വീണ്ടും ഇരുട്ടത്ത് സംഭവിക്കും. പക്ഷെ രജുവിനെ കാണേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സർപ്പജ്ഞാനം. അപ്പൊ അത് അയാളെ മുമ്പും കണ്ടിട്ടുണ്ട്, പേരിന് ഇപ്പോഴും കാണുന്നു, ഭാവിയിലും കാണും. അബാധിതമായ നിശ്ചയജ്ഞാനം. അപ്പോൾ അതിനബാധിതമെന്ന് പറയാൻ എന്താ കാരണം? ഇത് കയറ് തന്നെയാണ്, ഇത് കയറല്ല എന്നൊരു അറിവ് അയാൾക്കുണ്ടാകത്തില്ല. കയറിനെയാണ് കാണുന്നത്, അതാണ് എന്റെ കുറച്ച്. ഇത് അസത്യമാണെന്നൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. മനസ്സിലാവും. പുസ്തകത്തിന് ഞാൻ ഇപ്പൊ കാണും, വെളിച്ചമുണ്ട്, കണ്ണ് കുഴപ്പമൊന്നുമില്ല, പുസ്തകമാണെന്ന് അറിവുണ്ടായി. ഉണ്ടായാലും മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്, ഇനിയും ഉണ്ടാകാം. ഇവിടെ ഇത് അബാധിതമായ ജ്ഞാനമാണ്. കാരണം ഈ അറിവ് അസത്യമാണ് എന്നൊരറിവ് എനിക്ക് ഉണ്ടാകത്തില്ല. എന്താ കാരണം? ഒരു വസ്തു എങ്ങനെയാണ് അങ്ങനെ അറിഞ്ഞാൽ അത് യഥാർത്ഥം ഞാൻ. ഒരു വസ്തുവിനെ അറിയാതെ മറ്റെന്തെങ്കിലുമായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തി. അതുകൊണ്ടാണ് എന്റെ മുമ്പ് ഇരിക്കുന്ന വസ്തു പുസ്തകമാണ്. പുസ്തകത്തെ പുസ്തകമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥം ഞാൻ. ഇതിനപ്പുറം എന്താണ്? അബാധിതമായ ജ്ഞാനമാണ്. അതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തത്വോദാഹരണം എന്ന് വെച്ചാൽ? അബാധിതമായ നിശ്ചയം, അങ്ങനെ തത്വോദാഹരണം. ഇനി സർപ്പജ്ഞാനം നശിച്ചുപോയി, ബാധിതമായി നശിച്ചു എന്ന് അർത്ഥമുണ്ടല്ലോ. ഈ പുസ്തകജ്ഞാനം, ഈ പുസ്തകജ്ഞാനം നശിച്ചു പോകും. ഓ, അബാധിതമായ നിശ്ചയമാണ്, പക്ഷെ ഈ പുസ്തകജ്ഞാനം നശിച്ചു പോകും. അങ്ങനെ പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് നശിച്ചു. കാരണം പുസ്തകജ്ഞാനം പുസ്തകത്തെ കാണുന്ന സമയത്തേ ഉള്ളൂ. ഞാൻ അടുത്ത് മേശയെ അറിയുമ്പോഴത്തേക്ക് അവിടെ പുസ്തകമില്ല. പുസ്തകജ്ഞാനം എന്ന് പറയുന്നത് നിത്യമല്ല. എന്തുകൊണ്ട്? അത് അബാധിതം എന്ന് പറഞ്ഞാൽ അത് ആ ജ്ഞാനം അസത്യമാണെന്ന് നമുക്ക് ബോധം ഉണ്ടാകത്തില്ല. പക്ഷെ എല്ലാ ജ്ഞാനവും എന്താണ്? നശിക്കുന്നുണ്ടായി മാറും, അറിവും നിരന്തരം നമ്മുടെ ഉള്ളിൽ എന്തുവരുന്നു? അറിവുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു അറിവിനെ നമുക്ക് സ്ഥിരമായി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം നശിക്കാത്തതാണെന്നർത്ഥം. യഥാർത്ഥമായ ജ്ഞാനം എന്ത് ചെയ്യും? നശിക്കും. മറ്റൊരു ജ്ഞാനം വരുന്നതുവരെ ഉള്ളൂ ഒരു ജ്ഞാനത്തിന്റെ നിലനിൽപ്പ്. മറ്റൊരു ജ്ഞാനം വരുമ്പോൾ അത് തനിയും നശിക്കും. അപ്പോ അബാധിതമായ ജ്ഞാനമാണ് പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത് നശിക്കാത്ത ജ്ഞാനമല്ല, നശിക്കുന്ന ജ്ഞാനമാണ്. എന്നാൽ അബാധിതം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അത് അസത്യമൊന്നും ബോധിക്കാത്ത ജ്ഞാനമാണ്. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. രജ്ജുസർപ്പത്തില് സർപ്പജ്ഞാനം എന്ന് പറയുന്നത് അബാധിതം അല്ല, ബാധിതമാണ്. ബാധിതം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താണ്? നശിക്കുന്നതാണ്, അസത്യം ബോധിക്കാനും കഴിയും. ഇനി രജ്ജുജ്ഞാനത്തെ എടുത്തു കഴിഞ്ഞാൽ അത് അബാധിതമാണ്, പക്ഷെ എന്താണ്? നശിക്കുന്നതാണ്, എന്നാൽ അത് സത്യജ്ഞാനമാണ്, അബാധിതമാണ്. എന്നുവെച്ചാ വസ്തു എങ്ങനെയോ അങ്ങനെയാണ്. വസ്തു എങ്ങനെയാണോ അങ്ങനെയാണ്. വസ്തുവിനെ മറ്റൊന്നായിട്ടല്ല അറിയുന്നത്. ഇപ്പൊ തത്വ അവതാരണം എന്ന് പറയുന്നതിന് ഇങ്ങനെ വേണം മനസ്സിലാക്കാം. തത്വ അവതാരണം എന്ന് പറയുന്നത് നിശ്ചയമായ ജ്ഞാനമാണ്, അത് അബാധിതമായ നിശ്ചയമാണ്. അബാധിതമായ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അബാധിതമായ നിശ്ചയമായാലും ശരി, അത് നശിക്കാം, പക്ഷെ അത് അസത്യമൊന്നും ബോധിക്കുന്നത് അല്ല. ഇത് നമ്മുടെ അനുഭവത്തിലെ, ജീവിതാനുഭവത്തിലെ ആപേക്ഷികമായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഇതൊക്കെ ആപേക്ഷിക അനുഭവങ്ങളാണ്. ഒരു ഭ്രമം വരുന്നു, പിന്നെ മറ്റൊരറിവ് വരുന്നു, വീണ്ടും ഭ്രമം വരുന്നു. അല്ലേ? ഒരു കയർ ഒരു സ്ഥലത്ത് കിടന്ന് നമുക്ക് പലതവണ ഭ്രമം ഉണ്ടാകും. ഇരുട്ട് വരുമ്പോഴത്തേക്ക് ഭ്രമം ഉണ്ടാകും. വീണ്ടും യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കാം. ആപേക്ഷിക ജ്ഞാനങ്ങളെല്ലാം എങ്ങനെയാണ്? അത് ഏതായാലും ഒരു വസ്തുവിനെ അങ്ങനെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? യഥാർത്ഥമാണ്. ഒരു വസ്തുവിനെ മറ്റൊരു തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതില് ഭ്രാന്തിയാണെങ്കിലും നശിക്കും, യഥാർത്ഥമാണെങ്കിലും നശിക്കും. ഭ്രാന്തിയാണെങ്കിൽ അതിന് നമുക്ക് അസത്യം ഒന്നും ബോധിക്കാം. യഥാർത്ഥമാണെങ്കിൽ നമുക്ക് അതിന് അസത്യം ഒന്നും ബോധിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? ഭ്രാന്തി ജ്ഞാനത്തിന് വിഷയമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അതിന് അസത്യം ഒന്നും അവിടെ സർപ്പമില്ല, അതുകൊണ്ട് നമുക്ക് അത് അസത്യം ഒന്നും ബോധിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അത് ബാധിതമാണെന്ന് ബോധിക്കാൻ പറ്റും, നശിച്ചും പോകും. യഥാർത്ഥ ജ്ഞാനത്തിനാണെങ്കിലോ നമ്മുടെ വിഷയം ഉണ്ട്, കാരണം വിഷയത്തിനനുസരിച്ച് ജ്ഞാനം ഉണ്ടായി. ഭ്രാന്തി സ്ഥലത്ത് ജ്ഞാനം തന്നെ വിഷയം, വേറെ വിഷയം. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? ജ്ഞാനത്തിന് വിഷയമുണ്ട്, വിഷയത്തിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടായത്. അതുകൊണ്ട് ഇതിന് നമുക്ക് അസത്യം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആപേക്ഷികമായ ജ്ഞാനങ്ങളെല്ലാം ഈ രണ്ട് തരത്തിൽപ്പെടും. ഏത് ജ്ഞാനത്തെ എടുത്ത്? ഇവിടെ ആത്മാ സത്ത്, അനാത്മാ നസത്ത് എന്നുള്ള അറിവിനെയും രജ്ജതത്വ അവതാരണം പോലെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രപഞ്ചം നമ്മളീ കാണുന്നത് പോലെയല്ല. ഇത് സത്തല്ല, അല്ലെങ്കിൽ ഈ കാണുന്നതല്ല ഇതിന്റെ സത്ത്. അത് പലതരത്തിൽ വയ്ക്കാം. നമ്മളീ പ്രപഞ്ചത്തിൽ കാണുന്ന സത്ത് ഇതിന്റെ സത്തല്ല, അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ പരമാർത്ഥ സത്യമല്ല. ഇങ്ങനെയെല്ലാം പലതരത്തിൽ മനസ്സിലാക്കും. ആത്മാവ് അതാണ് സത്യം, അതാണ് പരമാർത്ഥ സത്യം, ഇങ്ങനെ മനസ്സിലാക്കും. ഇങ്ങനെ മനസ്സിലാക്കുന്നിടത്ത് രജ്ജുസർപ്പ തത്വ അവതാരണം പോലെ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതുപോലെ എന്ന് യഥാ രജ്ജു തത്വ രജ്ജു സർപ്പതത്വാവതാരം ഇവിടെ എന്നാണ്? ഇത് പരമാർത്ഥ സത്യമാണോ എന്നറിയാം. ആത്മാവാണ് പരമാർത്ഥ സത്യം. ഈ അറിവെന്ന് പറയുന്നത് അബാധിതമായ ജ്ഞാനമാണ്. ഇത് അബാധിതമായ ജ്ഞാനമാണ്. ഇത് അതിന് ഇത് അസത്യം ഒന്നും ബോധിക്കാൻ കഴിയത്തില്ല. രജ്ജുവിന്റെ ജ്ഞാനം പോലെ. എന്തുകൊണ്ട്? ഇവിടെ ഒരു സത്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സത്യത്തെ അറിയുന്നത്. ഇതെങ്കിൽ എങ്ങനെ അറിയും? നമ്മൾ ഈ വസ്തുവിനെ കാണുമ്പോൾ ഇത് ഉള്ളതാണെന്ന് അറിയും. ഉമ്മ സത്യം ഉള്ളതുകൊണ്ട് അറിയും. നമ്മുടെ കൂടുതലായി പറയുന്നത് എന്താണ്? ഒരു പരമാർത്ഥ സത്യമാണ്. അപ്പോൾ ഉള്ളതിനെ അറിയുന്നു ആണ് സകലതും ഉള്ളത് തന്നെ എന്ന് പറയും. എല്ലായിടത്തും ആവർത്തിച്ച് പറയും അസ്ഥി അസ്ഥിയും സകലവും ഉപരി നിൽപ്പതന്നെ സത്യം. അപ്പൊ സത്യത്തെ തന്നെ അറിയുന്നു, സത്യം ഉള്ളതുകൊണ്ട് അറിയുന്നു. നമ്മൾ കയറിന കയറെന്ന് എന്തുകൊണ്ട് അറിയുന്നു? കയറുള്ളതും. അപ്പൊ എല്ലാം സത്യം എന്നറിയണമെങ്കിൽ എന്ത് വേണം? അവിടെ സത്യം വേണം. അപ്പൊ വസ്തു എങ്ങനെയോ അതുപോലെ അറിയുന്നു. ആത്മാ സത്ത്, സത്തായിട്ടറിയുന്നു. അപ്പൊ സത്ത് വസ്തുവിനനുസരിച്ച് അറിഞ്ഞതുകൊണ്ട് ഇതിനൊരിക്കലും ബാധ, ഇത് അസത്യമെന്ന് ബോധിക്കാൻ കഴിയത്തില്ല. അറിഞ്ഞവൻ, അറിഞ്ഞവനൊരിക്കലും എന്താണ് ഇത് അസത്യമെന്ന് ബോധിക്കാൻ കഴിയത്തില്ല. രജ്ജുവിന്റെ ജ്ഞാനം പോലെ ആ അറിവിന് എന്തുവരും? അബാധിതമായ തത്വാവധാരണം എന്ന് പറയും. അതിന് പിന്നെ മാറ്റം വരുന്നില്ല, അതായത് ബോധ്യപ്പെടുന്നു, നിശ്ചയിച്ചിരിക്കുക ഇത് പരമാർത്ഥ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടത് അബാധിതമായ ജ്ഞാനമാണ്. ഇനി അറിയേണ്ടത് എന്താണ്? ഈ ജ്ഞാനം നശിക്കുമോ ഇല്ല? രജ്ജു ജ്ഞാനം പോലെ ഇത് നശിക്കുന്നതാണോ അല്ലേ എന്നുള്ളതാണ്. ഇത് നശിക്കും. എന്തുകൊണ്ട്? ഏത് ജ്ഞാനം നശിക്കും? അപ്പോ ജ്ഞാനമായതുകൊണ്ട് നശിക്കും, നശിച്ചേ കിട്ടും. ഒരു ജ്ഞാനത്തിനും എന്താണോ അതിന്റെ നിലനിൽപ്പെന്ന് പറയുന്ന അടുത്തൊരു ജ്ഞാനം വരുന്നത് വരെയാണ്. ഈ ആത്മാവ് സത്യമാണ് പരമാർത്ഥമാണെന്നൊക്കെ ഒരാൾ അറിഞ്ഞു, അറിയുമ്പോഴാണ് അയാൾ നോക്കുമ്പോൾ ഇവിടെ പുസ്തകം ഇരിക്കുന്നു, മേശയിരിക്കുന്നു. പുസ്തകം മേശയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അയാൾ പുസ്തകത്തെ പുസ്തകമായി അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എന്തായി പോവും? ഭ്രാന്തിയായി. വസ്തു അങ്ങനെ അതിനെ അങ്ങനെ അറിഞ്ഞേ പറ്റൂ, അതിന് മാറ്റം വരുത്താൻ പറ്റും. മേശയെ മേശയെന്ന് തന്നെ അറിയണം, പുസ്തകത്തെ പുസ്തകം എന്ന് തന്നെ അറിയണം. ഈ പ്രപഞ്ചം എങ്ങനെയാ? അതിനങ്ങനെ തന്നെ അറിഞ്ഞാലേ എന്ത് പറ്റൂ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂ ഭ്രാന്തനായി. അല്ലേ, നമുക്ക് വിശപ്പും വിശക്കുമ്പോ എന്ത് വേണം? ആഹാരം വേണം. ആഹാരത്തെ എന്തായിട്ട് അറിയണം? ആഹാരമായിട്ട് തന്നെ അറിയണം. നീ എങ്ങനെ ഭക്ഷണം കഴിക്കും? വലിയ പ്രശ്നമായിരിക്കും. ഇതൊക്കെ സത്യമെന്ന് അറിഞ്ഞാലും എന്ത് വരുന്നു? നമ്മുടെ പ്രവൃത്തിയിലേക്ക്, നമ്മുടെ മറ്റ് അറിവിലേക്ക് വരുമ്പോ എന്ത് ചെയ്യുന്നു? അതവിടെ കാണത്തില്ല. ആ ഇത് വേണമെങ്കിൽ ശരി, നമ്മൾ അറിഞ്ഞു, ഞാൻ പുസ്തകത്തെ കാണുന്നു, പുസ്തകം എടുത്ത് വായിക്കുന്നു. അപ്പം വേണമെങ്കിൽ പഴയ അറിവിനെ എനിക്ക് ഓർക്കാം. എങ്ങനെ? ആ ഞാനിതെല്ലാം നേരത്തെ എന്താണ് പരമാർത്ഥമാണെന്ന് അറിഞ്ഞാണല്ലോ, അതൊക്കെ ഓർക്കാം. ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നും ഓർത്താലും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് വേണം? വസ്തുക്കൾ തന്നെ അങ്ങനെ തന്നെ അറിഞ്ഞേ പറ്റൂ. അതെന്തുകൊണ്ട്? ഏത് ജ്ഞാനവും നശിച്ചു. ഈ പറയുന്ന ആത്മാസക്തം എന്നുള്ള ജ്ഞാനവും ഇതിന് നിലനിൽക്കാൻ പറ്റില്ല. കാരണം അതെല്ലാം മനോവൃത്തികളാണ്. മനോവൃത്തികളെന്ന് പറഞ്ഞാൽ എപ്പോഴും നശിച്ചുകൊണ്ട് നശിച്ചു പോയിക്കൊണ്ട്. അല്ല, ഇനി ഒരാൾ ഇതൊക്കെ വിട്ടിട്ട് ഒരാൾ നേരെ സമാധി പോയി അറിയുന്നു, ഒരു സമാധിയിൽ ഇരുന്ന് അയാൾ അറിയുന്നു എന്നിരിക്കട്ടെ. സമാധിയിലിരുന്നാലും അത് സമാധിയിലേ ഉള്ളൂ. അവിടെ നിന്നോട്ട് ഉണർന്നു വന്നാലോ? ഉണർന്ന് വരണമെന്ന് വെച്ചാൽ പിന്നെ ഇതൊക്കെ അറിഞ്ഞേ വരാൻ പറ്റും. വീണ്ടും വേണമെങ്കിൽ ആ ഞാൻ സമാധിയിൽ എനിക്കൊരു അറിവുണ്ടായിരുന്നു എന്നൊക്കെ സ്മരിക്കാൻ പറ്റും. സ്മരിക്കുന്നതിനെ എന്തുകൊണ്ടാണ് അത് നശിച്ചു പോയത്? ഒരറിവ് നമ്മുടെ ഉള്ളിലുണ്ടായി, നശിച്ചു പോകുമ്പോഴാണ് പിന്നെ അത് സ്മരിക്കേണ്ടി വരുന്നത്. സമാധിയിലൊരു അറിവുണ്ടായെന്ന് ഒരാൾ പറയണേ, ഈ സമാധി സമാധി വിട്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ആ അറിവ് നശിച്ചു. വെള്ളം വരുമ്പോൾ അതിനെ സ്മരിക്കും. അങ്ങനെ സ്മരിക്കുമ്പോഴും എന്ത് ചെയ്യും? അയാൾക്ക് ഇതിനെല്ലാം കാണുമ്പോൾ എന്തായിത്തീരണ കാണണം? ഒരു പട്ടി കടിക്കാൻ ഓടിച്ച ഓടും. എന്തുകൊണ്ട്? പട്ടി എന്തായിട്ട് കാണും? പട്ടിയായിട്ട് കാണാൻ പറ്റും. പട്ടിയെ പട്ടിയായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ട്? വസ്തു എങ്ങനെ അങ്ങനെ തന്നെ കാണണം. അല്ല, പട്ടി ഇനി മറ്റെന്തെങ്കിലുമായിട്ട് കണ്ടാലോ എന്തായിരിക്കും സംഭവിക്കുന്നത്? പ്രശ്നമാണ്. പട്ടിയെ ബ്രഹ്മമായി കണ്ടാത്ത വെറുതെ അത് കാണാൻ പറ്റില്ല. വെറുതെ ഒരു ആഗ്രഹമാണെന്ന് വിചാരിക്കാം. ഈ പട്ടിയും ബ്രഹ്മമാണല്ലോ എന്ന് വിചാരിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് സങ്കല്പിക്കാം, അത് സങ്കല്പമാണ്. ഈ പട്ടി കടിക്കാൻ വരുന്ന ഒരാൾ പറയണം ഇത് പട്ടി ബ്രഹ്മമാണെന്ന്, അതൊരാളുടെ ഒരു സങ്കല്പം അത്രയേ ഉള്ളൂ. അങ്ങനെ എന്തിനും എന്തായിട്ട് സങ്കല്പിക്കാം? നീ അങ്ങനെ സങ്കല്പിക്കുന്നതുകൊണ്ട് പട്ടി പട്ടി അല്ലാതാവുക. നിങ്ങൾ പട്ടി കടിക്കാൻ വരുന്ന പട്ടിയെ നിങ്ങൾ ബ്രഹ്മമാണെന്ന് സങ്കല്പിച്ചാൽ പട്ടി പട്ടി അല്ലാതെ ആവും. വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനമല്ല. വസ്തു അനുസാരിയായ ജ്ഞാനമാണെങ്കിൽ യഥാർത്ഥവും മറ്റേ ഒരു കല്പന, ഒരു ഊഹം മാത്രം. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നുമില്ല. അതിന് പട്ടിയെ ബ്രഹ്മമെന്ന് വിചാരിക്കുന്നതിൽ നല്ല പട്ടിയെ പട്ടിയെന്ന് വിചാരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്തുകൊണ്ട്? കടിയുള്ളതിൽ അതാണ് കുറച്ചുകൂടി നല്ല കാര്യം. ബോധമുള്ളവരും അങ്ങനെ വിചാരിക്കും, പട്ടി കണ്ട പട്ടിയാണ്. വേണമെങ്കിൽ പറയാം ഇതൊരു പട്ടി ബ്രഹ്മമാണ്, പക്ഷെ പട്ടി വിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ബ്രഹ്മത്തെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാം എന്നൊക്കെ പറയാം. ഇത് പട്ടി ബ്രഹ്മ, ഇത് പൂച്ച ബ്രഹ്മ. എന്തുകൊണ്ടാണ്? അറിവ് യഥാർത്ഥമാണോ ഇതിന് വസ്തുവിനനുസരിച്ച് അറിയണം. ബ്രഹ്മ ഇവിടെ പറയുന്ന ബ്രഹ്മതത്വ അവതാരണം, അതിന് ഇവിടെ എന്താ പറഞ്ഞത്? രജ്ജു സർപ്പതത്വ അവതാരണം പോലെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആത്മാസത്താണ് അനാത്മാവസത്താണെന്ന് ഒരാള് ധരിച്ചു കഴിഞ്ഞാലും ശരിയായി, അത് ഈ ജാഗ്രതയിലിരുന്ന് ധരിച്ചാലും സമാധി പോയി ധരിച്ചാൽ മാർഗന്ധിയും നശിച്ചു പോകും. പക്ഷെ അറിവ് അബാധിതമാണോ എന്ന് വെച്ചാൽ ഞാൻ ഈ അറിഞ്ഞ അറിവ് അസത്യമാണോ എന്നയാള് ബോധിക്കുന്നില്ല. അപ്പൊ അവിടെ അബാധിതമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അബാധിതം എന്ന് വെച്ചാൽ നശിക്കുന്ന അറിവെന്നാണ്. എന്താ കേട്ടോണ്ടിരിക്കുന്നത്? അബാധിതമായ അറിവെന്ന് പറഞ്ഞ എന്താ? അസത്യമൊന്നും ബോധിക്കില്ല. ആത്മാവ് സത്ത്, അനാത്മാവ് അസത്വം എന്നുള്ള ഈ അറിവ് എന്താണ്? അബാധിതമായ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അസത്യമൊന്നും ബോധിക്കാത്ത. എന്തുകൊണ്ട് അത് അസത്യമൊന്നും ബോധിക്കുന്നില്ല? അതും വസ്തു അനുസാരിയായ ജ്ഞാനമാണ്. അങ്ങനെ ഒരു പരമാർത്ഥ സത്യം ഉള്ളത് കൊണ്ടാണ് ഒരാള് അറിയുന്നത്. പല കാരണങ്ങളും പറയും, അതിലൊരു കാരണം ഇതാണ്. പരമാർത്ഥ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതുകൊണ്ടാണ് ഒരാൾ അറിയുന്നത്. എന്താണോ ആത്മാവ് പരമാർത്ഥ സത്യമാണ്, അനാത്മാവ് അങ്ങനെ സത്യമല്ല എന്നറിയാം. അത് അബാധിത ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അസത്യമൊന്നും പിന്നീട് അസത്യമൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അറിവ്. അബാധിത എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അല്ല, ആകെ ബോധമുള്ള കൂട്ടത്തിൽ ഒരാൾക്ക് നശിക്കാത്ത അറിവെന്നർത്ഥമില്ല. നശിക്കാത്ത ഒരു അറിവെന്നർത്ഥം ഇല്ല. എല്ലാ അറിവും നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നു? ഒരാൾ ഈ തത്വം അറിഞ്ഞാൽ, അതറിഞ്ഞതിന് ശേഷം അയാൾക്ക് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാനും ഇതൊക്കെ കഴിയുന്ന അതുകൊണ്ടാണ്. മനസ്സിലായി? നശിക്കാത്ത ഒരു അറിവാണെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം തത്വമാണെന്നറിയും. ആ അറിവ് അയാളുടെ അയാൾ നശിക്കുന്നില്ല. അങ്ങനെ നശിക്കാത്ത അറിവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരറിവ് മാത്രം നിൽക്കും. ഒരറിവ് മാത്രം നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ഈ പുസ്തകം കൊണ്ടോ ഏത് പുസ്തകം ഒന്നും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അയാളുടെ ഉള്ളിൽ ഒറ്റ അറിവേ ഉള്ളൂ. മേശയെ മേശയെന്ന് കണ്ടാൽ അറിയാൻ പറ്റില്ല. ഭക്ഷണം കണ്ടാൽ ഭക്ഷണം ഒന്നും അറിയാൻ പറ്റില്ല. മറ്റുള്ളവരെ കണ്ടാൽ അവരെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒറ്റ അറിവ്. ആ അറിവ് നശിക്കാതിരുന്നാൽ പിന്നെ ഉറങ്ങാൻ പറ്റും. ഉറങ്ങിയാലെ അറിവ് നശിച്ചാലേ ഉറങ്ങാൻ പറ്റും. അതങ്ങനെ നിൽക്കും. പിന്നെ അയാളെ സംബന്ധിച്ച് പിന്നെ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ, ഒരു കാര്യവും നടക്കത്തില്ല. ആഹാരം കഴിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യവും നടക്കില്ല. ആളെന്ത് ചെയ്യും? ചത്തു. ഒന്നുമില്ലാതായി കഴിഞ്ഞാൽ എന്ത് വരും? എന്താ, സങ്കല്പിക്കാനേ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഈ അറിവുകൾ ഇങ്ങനെ ഉണ്ടായി നശിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമയിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ട്യൂബ് വഴിയും മരുന്ന് കൊടുക്കും. അതുപോലെ ഇങ്ങനെ ഈ ഒരു അറിവേ ഉള്ളൂ, ആത്മാവ് സത്ത് അനാത്മാവ് അസത്ത് എന്നുള്ള അറിവുള്ള ആളിന് ട്യൂബ് ഇടണം. ആശുപത്രി കിടത്തി ട്യൂബ് ഇടണം. അവനെങ്കിൽ വളരെ കാലം കിടക്കും. ഇപ്പൊ ബ്രഹ്മജ്ഞാനികളൊക്കെ എവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും? ഐസിയുയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ട്യൂബ് ഇട്ട് കിടത്തില്ല, വേറെ ഒന്നും പറ്റത്തില്ല. കാരണം അവരെ കൊണ്ട് പിന്നെ ഒന്നും സാധ്യമുണ്ടാകും. ഇപ്പോ ഇവിടെ പറയുന്ന രജ്ജു സർപ്പ തത്വ അവധാരണമെന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാവും. ഒന്നെന്താണോ, ഈ നിശ്ചയം എന്ന് പറയുന്നത് ബാധിതമായ നിശ്ചയമാണെന്ന് പറഞ്ഞാൽ ഇത് അസത്യമൊന്ന് ബോധിക്കാത്തൊരു നിശ്ചയമാണ്. ഇത് സത്യമായ ജ്ഞാനമാണ്. എന്തുകൊണ്ട്? ഒരു സത്യമായ വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. എന്നാൽ ഈ അറിവ് മറ്ററിവുകളെ പോലെ തന്നെ സ്ഥായിയായി നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ അറിവ് വീണ്ടും ഈ അറിവിന്റെ സ്മൃതി ഉണ്ടാകാം. അതാണ് നിജസ്മൃതിയെ നിരാകരിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അതിന്റെ സ്മൃതി ഉണ്ടാകാം. പിന്നെ ഈ അറിവിനെ കുറിച്ച് അയാൾക്ക് കൽപ്പനകളുണ്ടാകാം, ഭാവനകളുണ്ടാകാം. വീണ്ടും ഈ അറിവുണ്ടാകാം. അതൊക്കെ സംഭവിക്കും. ഒരുപക്ഷെ ഒരാൾ കൂടുതൽ സമയം ഈ അറിവിലായിരിക്കും. അത് സംഭവിക്കും. പക്ഷെ അപ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു? അറിവുകൾ ഉണ്ടായി നശിക്കുന്ന അറിവുകളാണ്. സ്ഥായിയായ അറിവ് അല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. അധികം ഇതുപോലെ രജ്ജുജ്ഞാനം പോലെ അതും ഇങ്ങനെ ഉണ്ടായി നശിക്കുന്നതാണ്. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഇപ്പോൾ രജ്ജു സർപ്പതത്വ അവധാരണം എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കും.